പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സുകൾ അഞ്ചെണ്ണം ഉള്ളത്. അഞ്ചാമത്തതാണ് എക്സ്ട്രാവേർഷൻ. നാലെണ്ണം നമ്മൾ പറഞ്ഞു. നാലെണ്ണം ഏതൊക്കെയാണ്? എക്സ്പീരിയൻസ്, കോൺഷ്യൻഷ്യസ്നെസ്, ഒന്നുകൂടെ പറഞ്ഞു. എന്താണ് ഇന്നലെ എന്താ പറഞ്ഞെന്നറിയോട്ടിസിസം? ഇന്നലെയും വിനയാന്ന് നാലാന്നും പറഞ്ഞതാണ്. മൂന്ന് ദിവസം ഞാൻ അതിനെ കുറിച്ചാ പറഞ്ഞത്. അത് വലിയൊരു വിഷയമായതുകൊണ്ട് ന്യൂറോട്ടിസിസം. ന്യൂറോട്ടിസം അല്ല, ന്യൂറോട്ടിസിസം. ഇതിനെ സാധാരണ ഓർത്തു വെക്കാൻ വേണ്ടി പറയും, ഓഷൻ, OCEA. ഓഷൻ എന്നുള്ള വാക്കിലൂടെ ഓർക്കാം. ഓ എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ്, എക്സ്പീരിയൻസ്. സി എന്ന് പറഞ്ഞാൽ സി കോൺഷ്യസ്നെസ്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രാവേർഷൻ. ഇപ്പൊ പറയുന്നു എ എന്ന് പറഞ്ഞാൽ അഗ്രിയബിൾനെസ്. എൻ എന്ന് പറഞ്ഞാൽ ന്യൂറോട്ടിസ്. അഞ്ചെണ്ണം, അഞ്ച് എണ്ണം ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷം. ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ചെയ്താൽ ഒരു വ്യക്തി അയാൾക്കും നല്ലവനായിരിക്കും, മറ്റുള്ളവർക്കും നല്ലവനായിരിക്കും. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ നല്ലതാണെന്ന്, പക്ഷെ മറ്റുള്ളവർക്ക് ശല്യമായി, ഉപദ്രവമായി. അതിന്റെ വ്യത്യാസം അതിന് വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാവുക. ഇത് പിന്നെ ഒരു പുതിയ കാര്യം ഒന്നുമല്ല, പണ്ടേ പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ പണ്ട് പറയുന്നത് ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന രീതിയിലല്ലെന്നേ ഉള്ളൂ. ഈ അദ്വൈതികൾ പറയും സാധന ചതുഷ്ടയ സമ്പത്തി. ഒരുത്തൻ സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ വ്യക്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. സാധന ചതുഷ്ടയ സമ്പന്നൻ പിന്നെ വേദാന്തം പഠിക്കണമെന്നാണ് അവിടെ പറയുന്നത്. ആദ്യം വ്യക്തിത്വം ശരിയായിരിക്കണം, പിന്നെ ഫിലോസഫി. അത് കഴിഞ്ഞ് ഇതാദ്യം പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. യോഗ്യതയെന്ന് പറയും, പക്ഷെ അത് കാലഹരണപ്പെട്ടു പോയ ഒന്നുമാണ്. ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. സാധന ചതുഷ്ടയ സമ്പത്തി എന്നൊക്കെ പറഞ്ഞ് കാണാൻ പഠിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അതൊന്നും. പക്ഷെ അത് പറഞ്ഞത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ കുറിച്ചാണ്. അത് പറഞ്ഞ ആ കാലം, ഒരു കാലത്തിന് വേണ്ടി പറഞ്ഞു. അത് ഇനി തന്നെ മനസ്സിലാക്കാം. ഈ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനോട് പിന്നീട് ചേർക്കുന്ന ഒന്നാണ് ദർശനം, അല്ലെങ്കിൽ ഫിലോസഫി, തത്വജ്ഞാനം എന്നൊക്കെ പറയും. ആ പേഴ്സണാലിറ്റി ഇല്ലാതെ തത്വജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനവും അവനുണ്ടാകത്തില്ല. ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നമ്മൾ എത്രയൊക്കെ തത്വജ്ഞാനം നേടാൻ ശ്രമിച്ചാലും ശരി, നമ്മുടെ പേഴ്സണാലിറ്റി കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം നിറയ്ക്കും പോലെ ഇരിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇത് തത്വജ്ഞാനത്തിന് വേണ്ടിയല്ല. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ശരി, ഏത് തൊഴിലിൽ പ്രവർത്തിച്ചാലും ശരി, ഇന്നത്തെ കാലത്ത് തൊഴിൽ സ്ഥലത്തോ ബിസിനസ് രംഗത്തോ രാഷ്ട്രീയത്തിലോ ഏത് രംഗത്തിലായാലും ശരി, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരാൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ആ ഫീൽഡിൽ ശരിയായ അർത്ഥത്തിൽ വിജയിക്കാൻ പറ്റും. ഈ ശരിയായ അർത്ഥത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നത് ശരിയായ അർത്ഥത്തിൽ വേണമെന്നില്ല, അല്ലാതെയും വിജയിക്കുക. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി ആൾക്കാരെ പറ്റിച്ചോ ആൾക്കാരെ വിജയിക്കുന്നില്ലേ? പഴയകാലത്ത് പറയും, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും എന്ന് പറയുമ്പോൾ, എങ്ങനെയെങ്കിലും എന്ത് തിരുമറിയിലൂടെയെങ്കിലും കുറച്ച് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ പണക്കാരനാണ്, എല്ലാരും അയാളെ കാണുമ്പം മുണ്ട് താഴ്ത്തിയിടും. ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധന ചതുഷ്ട സമ്പത്തി ഒക്കെ ശീലിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാമിമാര് ഇവനെ കാണുമ്പോൾ ചാടി എഴുന്നേറ്റെന്ന് തൊഴും. കാരണം അവനെങ്ങനെ പണം സമ്പാദിച്ചു എന്നൊന്നും അറിയില്ല, അവന് വളഞ്ഞു നിന്ന് തൊഴും. അപ്പൊ അതൊരു വിജയമല്ലേ? ഇവനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ജപവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ ചെയ്തിങ്ങനെ ആത്മീയ സാധനയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. മറ്റൊന്നു വെച്ചാൽ എല്ലാ തരിയുടെയും കാണിച്ച് പണം ഉണ്ടാക്കി. ഈ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആന കാണുമ്പം എഴുത്ത് എഴുന്നേറ്റും വളഞ്ഞു തൊഴുകുന്നു. അപ്പൊ അതവന്റെ വിജയമല്ലേ? ഇവനെ കാണും വിജയിച്ചില്ലേ അവൻ? ആരാ വിജയിച്ച്? ഈ ആത്മീയക്കാരനാണോ അതോ ഈ തരിയുടെ ആരാ വിജയിച്ചത്? അപ്പൊ അങ്ങനെയുള്ള വിജയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നു. അതിനെ കുറിച്ചല്ല പറയുന്നത്, വ്യക്തിത്വത്തിന്റെ മാറ്റം അതിനെ കുറിച്ചാണ്. ആ വ്യക്തിത്വത്തിന്റെ മാറ്റം കുട്ടിക്കാലത്തെ ഒരാളുടെ, പക്ഷെ നമ്മളെ ഒന്നും ഇത് കുട്ടിക്കാലത്തെ പഠിപ്പിക്കുന്നില്ല. ആരും എങ്ങനെ ആയിരിക്കണം ഒരാളുടെ വ്യക്തിത്വം, പിന്നെ അത് പറയും കുട്ടിക്കാലത്തെ സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ രൂപീകരണം എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ നമുക്ക് ആരും പറഞ്ഞു തരത്തില്ല ഇന്നത് ഇന്നതൊക്കെയാണ് ഇതിന്റെ വിശേഷതകൾ, ഇന്നത് കൂടിയാൽ ഇന്ന പ്രശ്നം വരും, കുറഞ്ഞാൽ ഇന്ന പ്രശ്നം വരും, ഇന്നത് വേണ്ടതാണ്, ഇന്നതൊക്കെയാണ് സമ്പാദിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കണമെന്ന് നമ്മളെ ചെറിയ പ്രായത്തിലേക്ക് ബോധവൽക്കരിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതം കുറച്ചുകൂടെ സ്മൂത്തായി പോകും. നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിട്ടുള്ള പല ദുരന്തങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആവശ്യമല്ലാത്ത പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് മാറിയിരിക്കാൻ കഴിയും. ആവശ്യമുള്ളിടത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും കഴിയും. പക്ഷെ അതിന്റെ വഴികളാരും സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുക്കാറ്. സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കും. സ്കൂളില് കണക്കും സയൻസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, നല്ലത് തന്നെ, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അവന്റെ വ്യക്തിത്വം ശരിയായില്ലെങ്കിൽ ഇതൊക്കെ എത്ര മിടുക്കനായി പഠിച്ചാലും ശരി, മുമ്പോട്ട് ചെല്ലുമ്പോ പതറും. അവിടെയൊക്കെ വിജയിച്ചാലും സ്വന്തം വ്യക്തിത്വം തന്നെ പരാജയപ്പെടുത്തിക്കളെ. അതാണ് സാധാരണ മനുഷ്യരുടെ കാണുന്ന ഒരു പ്രശ്നം. ഇത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇത് ബ്രഹ്മജ്ഞാനത്തിനോ തത്വജ്ഞാനത്തിനോ വേണ്ടിയുള്ളതല്ല, മനുഷ്യന്റെ ഇടയിൽ മനുഷ്യനായി ജീവിക്കുന്നതിന് ഇത് ആവശ്യമാണ്. പക്ഷെ നമ്മളെ നമുക്കാരും ഇത് പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മള് സമൂഹത്തിലൊക്കെ ഇറങ്ങി ആൾക്കാരുടെ അടുത്ത് ഈ പഠിച്ചാൽ പൊട്ടാത്ത തത്വങ്ങളൊക്കെ പറയുന്നതിനും പുതിയ കുട്ടികൾ അവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ വ്യക്തിത്വം അതെങ്ങനെ രൂപീകരിക്കണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവർക്കും നല്ലത്. കാരണം ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള അതാണ്. നിങ്ങൾ പറയുന്ന ഈ ബ്രഹ്മം കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു ഉപയോഗമില്ല. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ല, പിന്നെയാണ് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെട്ടില്ല, ആർക്കും ഉപയോഗപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ഉപയോഗം വന്നിട്ടുണ്ടോ വിശാലാർച്ചവയ്ക്ക് ഈ ബ്രഹ്മത്തിനെ കൊണ്ട് ഇന്ന് വരെ? അപ്പോ അതിശയം നമ്മുടെ വ്യക്തിത്വത്തിന്റെ പോരായ്മകൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ പരിഹരിക്കാനുള്ള വഴി ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യനാദ്യം നല്ല വ്യക്തികളാകട്ടെ, അതാണ് പ്രധാനം. മറ്റുള്ളവർക്ക് നമ്മളെ ഉൾക്കൊള്ളാനും നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും കഴിയും. കുറഞ്ഞ പക്ഷം മറ്റുള്ളവർക്ക് നമ്മളെ സഹിക്കാനെങ്കിലും പറ്റണം. നമ്മളെ കുറിച്ച് ആരും പറയുകയോ ഇവൻ അൺസഹിക്കബിൾ ആണെന്ന് പറയും. ഇയാളെ സഹിക്കുന്ന ആരും വലിയ പാടാണ് എന്നാലും പറയാൻ ഇടവരുത്തരുത്. ഇയാളൊരു പബ്ലിക് ന്യൂസൻസ് ആണ് എന്ന് നമ്മളെ കുറിച്ച് എന്നല്ല പറയുന്നത്. അത് പുതിയ രീതി നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്രസക്തം എന്നുള്ളതല്ല, ഇതൊക്കെ എന്നും ആവശ്യമുള്ളതാണ്. അതായത് മനുഷ്യൻ എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ഭൗതികമായി നേടിയാലും രാഷ്ട്രീയമോ സാമ്പത്തികമോ അധികാരസ്ഥാനങ്ങളോ ഇതൊക്കെയുള്ള മനുഷ്യൻ നേടുന്നു. സമ്പത്ത്, അധികാരം, പദവികളിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഒന്നും മനുഷ്യൻ വളരെ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രശസ്തി. അപ്പൊ സമ്പത്തും അധികാരവും പ്രശസ്തിയും ഒക്കെ എന്തൊക്കെ നേടിയാലും ശരി, മനുഷ്യന് ഏറ്റവും വേണ്ടത് മാനസികമായ സമാധാനം, സന്തോഷം, ഇതെല്ലാരും ആഗ്രഹിക്കും. എവിടെ എത്തിയാലും മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ വേണം. ഈ മനസ്സിന് സന്തോഷവും സമാധാനവും വേണമെന്നുള്ളതാണ് ആത്മീയത നിൽക്കുന്നത്. അതിനാണ് ആത്മീയതയുടെ ആവശ്യം. നിങ്ങളുടെ ആത്മീയത നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും തന്നില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പൊ ആ രീതിയിലുള്ള ആത്മീയതയാണ് ഇന്ന് വേണ്ടത്. നിങ്ങൾ ഗുരുവിനെ നോക്കിയാൽ മതി, ഗുരു ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും സന്തോഷമായി സമാധാനമായി ജീവിച്ച്. അതിന്റെ അശം പറയുന്നു മോദസ്ഥിരനെന്ന് പറയുന്നു. അപ്പൊ സമാധാനമായി സന്തോഷമായും ജീവിച്ചു, വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തു, വലിയ സംഘർഷ സാധ്യതയുള്ള ഫീൽഡിലാണ് പ്രവർത്തിച്ചത്. എന്നിട്ടും തന്റെ ആന്തരിക സന്തോഷം സംഘർഷങ്ങളെ കൈകാര്യം ചെയ്ത് ഗുരു ജീവിച്ച് സമാധാനമായി ജീവിച്ച്. ഈ സമാധാനത്തിന് ആത്മീയത എന്ന് പറയുന്നു. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നതൊന്നുമല്ല. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലും അത് തലവേദനയില്ല, അതിനൊന്നും കാര്യമില്ല. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നല്ലത്, പണം ഉണ്ടെങ്കിൽ നല്ലതാണ്, ദോഷമൊന്നുമില്ല. അധികാരമുണ്ട്, അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, എന്താ ദോഷം? പ്രശസ്തി ഉണ്ട്, അത് നല്ല പ്രശസ്തിയാണെങ്കിൽ നല്ലതാ, അതിനൊന്നും ദോഷമൊന്നുമില്ല. പക്ഷെ അവനവന് ഒരു വ്യക്തി എന്നുള്ളതിനൊക്കെ അവനവന് വേണ്ടത് സന്തോഷം, സമാധാനമാണ്, സ്വാസ്ഥ്യം, മനസ്സിന്റെ സ്വാസ്ഥ്യമാണ്. അതിന് ആണ് ആത്മീയത വേണ്ടത്. അതുകൊണ്ട് അത് ഏത് കാലത്തും വേണം മനുഷ്യൻ. അതുകൊണ്ട് ബ്രഹ്മവിദ്യയൊന്നും അപ്രസക്തമാകത്തില്ല. പക്ഷെ മനുഷ്യനത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ അതിനെ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ വ്യക്തിത്വം ഒരു ഭാഗത്തിരിക്കുകയും നമ്മൾ പറയുന്ന തത്വം വേറൊരു ഭാഗത്തിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഗുണം ചെയ്യുന്നില്ലല്ലോ. നമ്മള് തത്വം ഒക്കെ ഒരുപാട് പറയും, നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പറയുന്നത്? നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ആണെങ്കിൽ, നമ്മുടെ വ്യക്തിത്വമാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഇല്ലാത്ത നമ്മുടെ വ്യക്തിത്വം ശരിയില്ലാത്ത അതാണ് പ്രശ്നം. നമ്മുടെ വ്യക്തിത്വം ശരിയല്ല, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് തത്വവും ജീവിതവുമായിട്ട് ബന്ധമില്ലാതെ. നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ കറക്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ തത്വം നമുക്ക് പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് അത് അറിയണമെന്നത്. അത് പഴയകാലത്ത് പറഞ്ഞാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്നും, ഇന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ട്രേഡ്സ്. ഇത്രയുള്ള വ്യത്യാസം. സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എഴുതി വെച്ച് കാണാൻ പഠിക്കാം എന്നുള്ളതല്ല. അതുകൊണ്ട് യാതൊരു കാശും കൊള്ളുന്ന കാര്യമില്ല, ഇന്ന് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. വ്യക്തിത്വ വികാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തത്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഇല്ലാത്തതിന് നമ്മൾ ആർജിച്ച് നമ്മളെ ഒരു മോഡിഫിക്കേഷൻ വരുത്തുക. മനസ്സിലാ? നമുക്കിപ്പോ എഗ്രിയബിൾനെസ് ഇല്ലേ. നമ്മളൊരു ചെറിയ സമൂഹത്തിൽ ഞാൻ നിങ്ങൾ പത്തുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, എനിക്ക് നിങ്ങൾ പത്തുപേരോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മയല്ലെങ്കിൽ എന്റെ അർത്ഥം എന്താ? എന്റെ മുമ്പ് ഇരിക്കുന്ന പത്തുപേരെയും ഞാൻ എന്റെ ശത്രുക്കളായിട്ട് ആക്കിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം പേശകാണ്, ഞാൻ മാത്രം ശരിയാണെന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം? ശരിയല്ല, എന്റെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണ്, നിങ്ങൾ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ പത്തുപേരും ശരിയല്ല, ഞാൻ ശരിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യോജിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ എഗ്രിയബിൾനെസ് ഇല്ലാത്തതാണ് പ്രശ്നം. ഇതേ പ്രശ്നം നിങ്ങളുടെ ഓരോരുത്തരിലും കാണും, എനിക്കുള്ള അതേ പ്രശ്നം നിങ്ങളിലും കാണും. അപ്പൊ ഈ പത്തുപേരിലും എന്ത് വേണം? എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന ഒരു മാനസിക പേഴ്സണാലിറ്റി സവിശേഷത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരം കാണുമ്പോൾ പല്ലരുമാതെ ജീവിക്കാൻ പറ്റും, ഒട്ടഹസിക്കാതെ ജീവിക്കാൻ പറ്റും. എന്നാ മാത്രമേ ഞാൻ ശരിയും നിങ്ങളെല്ലാം തെറ്റുകാരമാകാതിരിക്കാൻ പറ്റും. തെറ്റ് ശരിയൊക്കെ എല്ലാവരിലും ഉണ്ട്, ഇല്ലാന്നുള്ളതല്ല. പക്ഷെ അവിടെ തന്നെ ഈ എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന ഒന്ന് വേണം. പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ബാക്കി ഓരോ കാര്യങ്ങളും വേണം. അതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോ എന്റെ വ്യക്തിത്വത്തെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം വരും. സമാധാനം വരിക എന്ന് വെച്ചാൽ എനിക്ക് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം വരത്തില്ല. എല്ലാം അപകടകാരികളാണ്, എന്നെ ഏത് സമയം അപകടപ്പെടുത്തും എന്ന് ഭയന്ന് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ അനീഷൻ ഭയങ്കരനാണ്, ഏത് സമയം എന്നെ തട്ടിക്കളയുമെന്ന് ഞാൻ വിചാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും എനിക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല. അതാണൊരു പ്രശ്നം. നമുക്ക് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം വലിയൊരിതാണ്. അത് വരേണ്ട കാര്യമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് സ്വയം അരക്ഷിതത്വം തോന്നുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അപകടപ്പെടുത്തും എന്ന് തന്റെ ഇന്ന് പിടിച്ചെടുക്കുമെന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് തന്റെ ഇന്ന് പിടിച്ചെടുക്കും, തന്നെ മറ്റുള്ളവർ അപകടപ്പെടുത്തും, ഞാൻ സുരക്ഷിതനല്ല. ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മനസ്സിലാവസ്ഥകളൊന്നും വരുന്നതല്ലേ. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയെ വരുന്നതല്ലേ അധികാരം, ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ നമ്മൾ എത്തുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ആ അതും ഒരു കാരണമാണ്. അതായത് ഉപേക്ഷിക്കാനൊരു മനസ്സിലാവസ്ഥ ഉണ്ടെങ്കിൽ സ്വയം തോന്നുക ഞാൻ സുരക്ഷിതനല്ല എന്ന് തോന്നുക. ഒരാളൊരു ഭരണാധികാരി, രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, അയാൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി പ്രോബ്ലം വരുന്ന അയാൾ അധികം നഷ്ടപ്പെടുന്നത് വരുമ്പോഴാണ്. പേടിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ദിരാഗാന്ധി കൊണ്ട് ചെയ്തത്, ഇന്ദിരാഗാന്ധി വിഷയം ഉണ്ടായിരുന്നു, അതൊരു കാരണമാണ്. പിന്നെ എന്താണ് പ്രധാനമായിട്ടും തന്റെ നിർഭയത്വം, ഭയമില്ലാതിരിക്കുക. ആ നിർഭയത്വം ഇല്ലാതെ വരുമ്പോൾ താൻ സുരക്ഷിതനല്ല എന്നൊരു തോന്നൽ വരും. ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അവർക്ക് പലതരത്തിലുള്ള ട്രസ്റ്റുകളുണ്ട്, ഭീഷണികളുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് വേണം, വലിയ സുരക്ഷ ആവശ്യമാണ്. ഒരു സുരക്ഷയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? ഇന്ദിരാഗാന്ധി ആയാലും നരേന്ദ്രമോദി ആയാലും ഭയങ്കര ഒരു സുരക്ഷയിൽ നിരന്തരം ജീവിക്കേണ്ടി വരിക എന്ന് വെച്ചാൽ അതിനർത്ഥം ആ വ്യക്തിക്ക് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെന്നല്ല. ഇങ്ങനെ ഒരു സുരക്ഷയില്ലാതെ നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ, അവന് ഒരു സുരക്ഷയില്ല, സാധാരണ ലോകത്ത് ജീവിക്കുന്നു, അവന് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാകാം. പക്ഷെ ഒരുപാട് ഭീഷണികളുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വലിയ സുരക്ഷയിൽ കഴിയുമ്പോൾ നിരന്തരം അയാൾക്ക് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാവണമെന്നില്ല. അത് വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്ന് പറയുന്ന അതാണ്. എന്തുകൊണ്ട്? ആ വ്യക്തി മാനസികമായി അത്തരം സാഹചര്യങ്ങളിൽ നിർഭയനായി ജീവിക്കാനുള്ള വ്യക്തിത്വം ആയതുകൊണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി അനുഭവപ്പെടത്തില്ല. മറ്റത് എന്താണ്? ഒരാവശ്യമാണ്. അയാളുടെ സാഹചര്യങ്ങൾ അയാൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടതല്ല മുൻകരുതലിനും അയാൾ ജീവിക്കുന്നു. സ്വയം ആ വ്യക്തിക്ക് ഇൻസെക്യൂരിറ്റി വേണമെന്നില്ല. ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ എനിക്ക് സുരക്ഷിതമല്ല എന്ന് തോന്നുക, എന്നെ മറ്റുള്ളവർ അപകടപ്പെടുത്തും അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് എന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് സ്വയം തോന്നുക ഏതെങ്കിലും തരത്തിൽ. അത് നമുക്ക് ഓരോന്ന് എണ്ണി പറയാൻ പറ്റത്തില്ല, അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഞാൻ പറയുന്ന അത് എന്താണോ സെക്യൂരിറ്റി ഭീഷണി കൊണ്ട് അങ്ങനെ വരണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നരേന്ദ്രമോദി ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണെന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്ക് അങ്ങനെ ഒരു പേടി കാണണമെന്നില്ല. പക്ഷെ മറ്റേതെന്താണ്, ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് തന്റെ ചുറ്റും ബ്ലാക്ക് ക്യാറ്റ്സിനെ ഒക്കെ നിർത്തുക. നിർഭയനായിട്ടായിരിക്കും ജീവിക്കുന്നത്. അതൊക്കെ അവര് നോക്കിക്കൊള്ളു, താനാണെന്നും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ തനിക്ക് അങ്ങനെ ഒരു ഭീഷണി താൻ നേരിടുന്നു എന്നുള്ളത് മറ്റുള്ളവരെ ആണ് തീരുമാനിച്ചിട്ട് അതൊക്കെ ചെയ്യും. താൻ നിർഭയനായിരിക്കും, തനിക്ക് യാതൊരു തരത്തിലുള്ള, അത് ഒരു മാനസികാവസ്ഥയാണ്. അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാള് പറയുന്നോണ്ട് അയാളുടെ മാനസികത നമുക്ക് അറിയാൻ പറ്റില്ല. പൊങ്ങച്ചത്തിന് വേണ്ടി മനസ്സിലായ ഞാൻ അപ്പുറമാണെന്ന് കാണിക്കാൻ വേണ്ടി വെറുതെയും പറയും, നമുക്കറിയാൻ പറ്റും അയാളുടെ മാനസികമായ നില എന്ന് പറയുന്നത്. അയാൾക്ക് അറിയാൻ പറ്റും അയാൾ പേടിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ തന്റെ ജീവൻ അപകടത്തിലാവും എന്ന് ഭയക്കുന്നുണ്ടോ, എപ്പോഴും തന്റെ ജീവൻ ഭീഷണിയുണ്ടെന്ന് ഭയക്കുന്നുണ്ടോ, അതൊക്കെ അയാൾക്ക് അറിയാൻ പറ്റും. നമ്മളോട് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന കള്ളത്തരം, അതുപോലെ സത്യമാണോ അല്ലേ എന്ന് നോക്കിങ്ങനെ അറിയാൻ പറ്റില്ല. വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നമുക്കൊരിക്കലും നേരിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഊഹിക്കാനേ പറ്റും, ഊഹിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ തെറ്റാവും. അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് എനിക്ക് നേരിട്ട് ഞാൻ എന്റെ ഉള്ളെങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതുപോലെ എനിക്ക് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കോ നിങ്ങൾക്കോ ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. പിന്നെ എനിക്ക് ഊഹിക്കാം, ഊഹിച്ചാൽ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റായി. അതുകൊണ്ട് ഇൻസെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിക്കും അവന്റെ പ്രൈവസി സൂക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഏത് വ്യക്തിയായാലും പല വ്യക്തികളും അവരുടെ പ്രൈവറ്റ് സർക്കിളിനെ മാനിക്കാത്ത ആൾക്കാരാണ്. അങ്ങനെ അതിന് അതൊരു കാര്യമില്ല. നമുക്കൊരു പ്രൈവസി ഓരോ വ്യക്തിക്കും അത് വേണ്ടതാണ്. തന്റെ പ്രൈവസി എന്ന് പറയുന്നത് അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തനിക്കുണ്ട്. അതില് എന്താണ് മറ്റുള്ളവർ കയറി നിരങ്ങ് അനുഭവിക്കേണ്ട കാര്യമില്ല. അത് തന്റേതായ സ്വകാര്യതകൾ ഒരു വ്യക്തിക്കുണ്ടായിരിക്കും. അങ്ങനെയാണ് പ്രൈവസി എന്ന് പറയുന്നത്. അതൊരാളുടെ റൈറ്റാണ്, അതൊരിക്കലും ഇൻസെക്യൂരിറ്റി അല്ല. വേറൊരാൾക്ക് അതിനകത്ത് എന്താണ് കടന്നു കയറാൻ യാതൊരു അവകാശമില്ല. എനിക്ക് എന്റേതായ പ്രൈവസിയുണ്ട്. അത് ഞാനത് സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളതിൽ ചെകഞ്ഞ് ചെകഞ്ഞ് അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടും. അതുകൊണ്ട് അതിനൊന്നും പോയി അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. പ്രൈവസി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും എന്താണ്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുറിക്കകത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ പോകരുത്. മനസ്സിലായോ? ജനലിന്റെ ഇടയിൽ കൂടെ എത്തി നോക്കുക, അയാൾ എന്താ ചെയ്യുന്നു. അത് അനാവശ്യമാണ്. എന്തുകൊണ്ട്? അത് അയാളുടെ പ്രൈവറ്റായ ലോകമാണ്. ഈ കഥ തന്നെ അടച്ച് ജനലും അടച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇരുന്ന് എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയേണ്ട യാതൊരു ആവശ്യമില്ല. അതെന്റെ കാര്യമാണ്, എന്റെ പ്രൈവറ്റായ കാര്യമാണ്. നിങ്ങൾക്കൊരു ദോഷമില്ലാത്തിടത്തോളം കാലം നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതിനകത്തിരുന്നുകൊണ്ട് അനുഭവം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. മനസ്സിലാ? അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പ്രൈവസി എന്ന് പറയുന്നത്, ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ റൈറ്റാണ്. ഒരാൾക്കും അതിന് വേറൊരാൾക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ന് ഈ ആൾക്കാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കും അതും ഒക്കെ വരുമ്പോ അവന്റെ വീട്ടുകാര്യങ്ങളും അവന്റെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് അലക്കി അവസാനം അവര് ചീത്ത ഉറങ്ങി വരുന്ന കരഞ്ഞും ആത്മഹത്യ വരെ ചെയ്യും. ഇത് ശുദ്ധവിവരക്കേടാണ്. ഇവൻ തന്നെ ഇതിന് വളം വെച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ആവശ്യമില്ല. അത് ഒരു കാരണം വെച്ചാലും ആവശ്യമില്ല. നമ്മളൊരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ, ആവശ്യം വന്നാൽ ശരി, പോയി ചുഴിഞ്ഞു പോയി അന്വേഷിച്ച് അത് കണ്ടെത്താൻ ശ്രമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് പേഴ്സണലായ കാര്യമാണ്. അതിലൊന്നും അത് വേറെ കാര്യമാണ്. അതൊരാള് സംരക്ഷിക്കേണ്ടതാണ്. അതൊരാളെ വ്യക്തിത്വത്തിന്റെ അവകാശത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമുക്ക് എന്താണ് രണ്ടു കാര്യങ്ങൾ തരുന്നുണ്ട്. ഒന്ന് ഉത്തരവാദിത്വങ്ങൾ, മറ്റൊന്ന് അവകാശങ്ങൾ. ഇതൊക്കെ അവകാശപ്പെടുന്ന കാര്യങ്ങളാണ്. അത് വേറൊരാൾക്ക് കിടന്നു കയറാൻ ഒരു അവകാശം. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിൽ ചിലപ്പോൾ നല്ലതും കാണും, മോശം കാണും, എല്ലാം കാണും. നല്ല കാര്യങ്ങളും കാണും, മോശം കാര്യങ്ങളും. മറ്റുള്ളവനെന്തിനാ അതിന്റെ കാര്യം? അവനെ അത് ബാധിക്കാത്തിടത്തോളം കാരണം കാര്യമില്ല. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? ഗോസിപ്പിംഗ്. ഇപ്പോ ഒരാള് മുറിക്കകത്തിരുന്ന പ്രേമം ഇന്നതുകൊണ്ടായിരിക്കും മുറിക്കകത്തിരിക്കുന്നത്, വെറുതെ ഇരിക്കത്തില്ല. എന്നാ പുറത്തിറങ്ങി എന്നാ പറയും, വെറുതെ പുറത്തിറങ്ങില്ല, എന്തെങ്കിലും കാണും. ഇന്റലിജൻസിന്റെ കാര്യം ഞാൻ പറയാം. ഇന്നലെ ചോദിച്ചത് അതുപോലെ ഇനി ഇതോടെ കഴിയട്ടെ. അതായത് ഇമോഷണൽ ഇന്റലിജൻസ്, ട്രഡീഷണൽ ഇന്റലിജൻസ്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അത് ഉണ്ട്. പിന്നെ വേറെയും പലതരത്തിലുണ്ട്. ഞാൻ പ്രത്യേകം പറയാം. ഇന്ന് ഇതുകൂടെ ഇത് കഴിയിട്ട് ഈ എന്താണ് ഫൈവ് പ്രേഷണ ഇമോഷണൽ ഇന്റലിജൻസ്, അതിനെ ഇ ക്യൂ എന്ന് പറയും. ട്രഡീഷണൽ ഇന്റലിജൻസ് അതിനെ ഐ ക്യൂ എന്ന് പറയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റേ ഇന്റലിജൻസ് കോഷ്യ, മറ്റൊന്ന് ഇമോഷണൽ കോഷ്യ എന്നൊക്കെ പറയും. അതുപോട്ടെ, അത് പോയതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, എക്സ്ട്രാവേഷൻ. എക്സ്ട്രാവേഷന് ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ വേറും മുഖത്തും എന്നാണ് അഭിപ്രായം. അതായത് കാൾ യുങ് എന്ന് പറയുന്ന ഒരു സ്വിസ് മനഃശാസ്ത്രജ്ഞൻ വളരെ പ്രസിദ്ധനാണ്. അയാളുടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സൈക്കോളജിക്കൽ ടൈപ്സ്. ഇതില് പുള്ളി മനുഷ്യ മനസ്സിന്റെ പ്രവണതകൾ രണ്ടായിട്ട് പറയും. അത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അല്ല, ഒന്ന് എന്താണോ എക്സ്ട്രാവെർട്ട്, മറ്റൊന്ന് ഇൻട്രോവെർട്ട്. ബഹിർമുഖത്വം അന്തർമുഖത്വം, ഈ രണ്ടു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് പിന്നീട് അത് ആംബിവെർട്ട് എന്ന് പറയുന്ന ഒന്നുകൂടെ അത് കൂട്ടിച്ചേർത്തു. ഇത് ഇതിനെ പിന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഇതിനെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റായി പരിഗണിച്ചപ്പോഴാണ് എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നതായത്. യുങ്ങിന്റെ ഈ മാനസിക ഘടനകൾ, അതിനെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്നല്ല പുള്ളി പറയുന്നത്, മനസ്സിന്റെ പ്രവണതകൾ, ടെൻഡൻസീസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും. സാധാരണ രീതി പറയുന്നത് അതിൽ രണ്ട് ടൈപ്പ്, എക്സ്ട്രാവേർട്ടും ഇൻട്രോവേർട്ടുമായിട്ടുള്ള മനുഷ്യർ പൊതുവെ ഉണ്ട്. ഇതും എന്താണ്, ഇതും പറയുന്ന ഒരു സ്പെക്ട്രമായിട്ടാണ്. എക്സ്ട്രാവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ബാഹ്യമായി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, സമൂഹത്തിന്റെ മധ്യത്തിലിരിക്കുക, പ്രസംഗിക്കുക, പ്രവർത്തിക്കുക, ഇതിൽ നിന്നാണ് ഒരാളെ ഊർജം നേടിയെടുക്കുന്നത്. അങ്ങനെ ഇരിക്കണം, അയാൾക്ക് മുറിക്കാതിരിക്കാൻ പറ്റില്ല, കഥകടച്ചിരിക്കാൻ പറ്റത്തില്ല. ഇത് ഒരാളുടെ സ്വഭാവ സവിശേഷതയായിട്ട് നമുക്ക് എപ്പോഴും അവർക്ക് പ്രസംഗിക്കണം. പ്രസംഗിക്കുകയാണെങ്കിൽ എപ്പോഴും പ്രസംഗിക്കണം, പത്ത് പേരുടെ ഇടയ്ക്ക് ഇരിക്കണം എപ്പോഴും. ഇത് മോശം കാര്യമെന്നല്ല പറയുന്നത്, ഇത് അവരുടെ മനസ്സിന്റെ ഒരു ഘടനയാണ്. ഇതിൽ നിന്നാണ് അവർക്ക് ഊർജം കിട്ടുന്നത്. അതിനെ യുങ് പറയുന്നത് സൈക്കിക് എനർജി എന്ന് പറയും. അതിൽ നിന്നാണ് കിട്ടുന്നത്. അതിനെ ലിബിഡോ എന്നും പറയും. ലിബിഡോ യുങ്ങിന്റെ ഗുരുവായിരുന്നു ഫ്രോയിഡ്. ഫ്രോയിഡ് ലിബിഡോ എന്ന് പറഞ്ഞാൽ ലൈംഗിക ഊർജം, അതിനാണ് ഫ്രോയിഡ് ലിബിഡോ എന്ന് പറയുന്നത്. അതിനെ മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ലിബിഡോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വിചാരങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ, എല്ലാത്തിനുമുള്ള ഊർജം, അതിനാണ് ലിബിഡോ എന്ന്, അല്ലെങ്കിൽ സൈക്കിക് എനർജി എന്ന് പറയുന്നത്. ഒരാള് എക്സ്ട്രാവേർട്ടായിരുന്ന എന്റെ അർത്ഥം, അവിടെ നിരന്തരം ബഹിർമുഖമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഉത്സാഹപൂർവ്വം സംഭാഷണത്തിലായാലും ഇങ്ങനെയാണ്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എക്സ്ട്രാവേർട്ടാണ്. ഈ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് ഊർജം കിട്ടുന്നു, അതെ ഞാൻ സംസാരിക്കുക. അതാണ് ഇനി നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ ഇൻട്രോവേർട്ടാണ് അവിടെ. അപ്പൊ എന്നിൽ തന്നെ ഇതിങ്ങനെ മാറി മാറി വരും. എന്നാലും ചിലർക്ക് ചിലത് ചിലത് കൂടുതലായിരിക്കണം. അപ്പൊ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം, ഓടിച്ചാടി നടക്കണം. അത് ഈ പോയി തലയിടുക, ഇതീ പോയി തലയിടുക, മറ്റൊരു തലയിടുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. അതിൽ നിന്നാണ് അവർക്കൊരു ഊർജം വരുന്നത്, ആക്റ്റീവായിരിക്കുക എന്ന് പറയും. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മളുടെ ഏതാണ് കൂടുതലായി നിൽക്കുന്നത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഏകാന്തമായിരിക്കുക, ചിന്തിക്കുക. ചിന്തകന്മാര്, സയന്റിസ്റ്റുകള്, ആർട്ടിസ്റ്റുകള്, പലരും അവരെന്ത് ചെയ്യുന്നു, അവരുടെ സ്വകാര്യതയിലിരുന്നു കൊണ്ട് കവികൾ എന്ത് ചെയ്യുന്നു, അവര് എഴുതുന്നു, ചിന്തിക്കുന്നു, പറയുന്നു. അവർക്ക് അങ്ങനെയാണ് ഊർജം കിട്ടുന്നത്. അതൊക്കെ ഉണ്ടാവും മനസ്സിൽ, അങ്ങനെ അവർക്ക് ഊർജം ഉണ്ടാവും. എൻഡ്രോയിട്ടിന്റെ ഏത് ഇത് ഏത് വീട്ടിലായാലും ശരി, അവര് അവരിൽ നിന്നും അവർ ഊർജം കണ്ടെത്തുന്നു. അങ്ങനെ ഇരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം, അല്ലാതെ ഓടിച്ചാടിയൊന്നും പ്രവർത്തിക്കുന്നതല്ല. കൂടുതൽ അതിനായിരിക്കും താല്പര്യപ്പെടുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഊർജം നേടിയെടുക്കുന്നു, എനർജി, സൈക്കിക് എനർജി. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ആംബിവർട്ട്. ആംബിവർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറെ സമയം ബാഹ്യമായി ബഹിർമുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യും, ഏകാന്തതയിലിരുന്ന് രണ്ടിൽ നിന്നും ഊർജം കണ്ടെത്തും. രണ്ടിനും പറ്റും, മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ആശയവിനിമയം നടത്തിയും കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യാനും പറ്റും. അതെല്ലാം എന്താണ് നിർത്തിവെച്ചിട്ട് ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും. ആംബിവർട്ട് രണ്ടും. ഇതൊന്നും മോശമാണെന്നോ ഏതെങ്കിലും ഒന്നും മെച്ചമാണെന്നോ ഇങ്ങനെ അഭിപ്രായമില്ല. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ഓരോ പ്രവണതകളാണ്. മനുഷ്യനിങ്ങനെയൊക്കെയാണ്, മനുഷ്യന്റെ മനസ്സിങ്ങനെയൊക്കെയാണെന്നാണ്. നമ്മള് നമ്മളെ കുറിച്ച് ചിന്തിച്ചാലും മനസ്സിലാക്കാം നമ്മള് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. കൂടുതലും നമ്മൾ ഏതാ ഇഷ്ടപ്പെടുന്നു. അപ്പോ ഈ എക്സ്ട്രാവേർട്ട് ആണെങ്കിൽ അയാൾ കൂടുതൽ സോഷ്യലായിരിക്കും. ഓർഗനൈസേഷനൊക്കെ നടത്തിക്കുന്നവര് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ മിടുക്കന്മാരായ ആൾക്കാരുണ്ടല്ലോ, ചിലർ കണ്ടിട്ടില്ലേ. അവർക്ക് ഇന്ന് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വളരെ ഇതായിരിക്കും. അതിലൊരു സന്തോഷം കൊണ്ടെത്തും. അപ്പോഴാണ് അവർക്കൊരു ഉത്സാഹം വരുന്നത്. അങ്ങനെ അവർക്ക് പറ്റും. അവരെ പിടിച്ച് മുറിക്കാത്ത കഥ അടച്ച് കുറെ സമയം എത്തി കഴിഞ്ഞാൽ അവരാകെ അസ്വസ്ഥ. സമൂഹത്തിൽ അത്തരം ആൾക്കാരും വേണം. വലിയ താല്പര്യം പ്രകടിപ്പിക്കുക, അങ്ങനെ പ്രവർത്തിക്കുക, അതിന് വളരെ സൈക്കിക് എനർജി ഉണ്ടാക്കുകയും ചെയ്യുക. ഈ സൈക്കിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് എനർജി എന്ന് പറയുന്നത് എന്താണ്, അത് ഭൗതികമാണ്, ഫിസിക്കലാണ്. എനർജിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് മെഷറബിൾ ആണ്, അളക്കാൻ പറ്റും. പെലറിസിറ്റി ഒരു ഓട്ടോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റും. എന്റെ ഓട്ട് അതിനെ എനർജി എന്ന് പറയുന്നു, ഊർജം. ഈ സൈക്കിക് എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനെയല്ല പറയുന്നു. സാർ നമ്മൾ പറയാറുണ്ടല്ലോ, അമ്പലത്തിൽ പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെ പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എന്താണ് നമ്മള് ഒരു മെഷറബിൾ എനർജി അല്ല, അളക്കുന്ന ഒരു എനർജി അല്ല. അവിടെ ഓട്ടോമീറ്റർ വെച്ച് അളക്കാൻ പറ്റി. അപ്പൊ പിന്നെ അവിടെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉന്മേഷം, ഒരു കോൺഫിഡൻസ്, ഇതിനാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അല്ല, ശരിക്കും അത് എനർജി എന്ന് പറയുന്ന ഒരു മെറ്റഫറാണ്. മെറ്റഫർ എന്ന് വെച്ചാൽ ഒരു ആലങ്കാരികമായ പദപ്രയോഗമാണ്, അത് എനർജി അല്ല. അപ്പൊ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് നമ്മൾ സാധാരണ പറയുന്നു. ഓ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വല്ലാത്ത നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ മെഷറബിളായ ഒരു എനർജി ഉണ്ടെന്ന് നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റിയ എനർജി ഉണ്ടെന്നല്ല. അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് അവിടെ ചെല്ലുമ്പോൾ ക്ഷീണിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉത്സാഹം നഷ്ടപ്പെടുന്നു, നമുക്ക് വിഷാദം ഉണ്ടാവുന്നു. നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു വിഷാദം ഉണ്ടാവും. നെഗറ്റീവ് എനർജി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിഷാദം എന്ന് ഞാൻ അർത്ഥമുള്ളൂ. അതൊരു എനർജി അല്ല, അതൊരു ആലങ്കാരിക ശബ്ദമാണ്. എനർജി എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അവരാണ് ഈ സൈക്കിക് എനർജി എന്ന് പറയുന്നത്. അപ്പോ എക്സ്ട്രാവേർട്ടായ ആളിന് ഒരു തരത്തിൽ ഉള്ള ഈ പറയുന്ന സൈക്കിക് എനർജി ഉണ്ടാവും. എന്നുവെച്ചാൽ ഉന്മേഷവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉത്സാഹം വരുന്നു, അയാൾ പ്രവർത്തിക്കുന്നു. ഇൻട്രോവേർട്ടായ ആളിന് വേറെ തരത്തിൽ എനർജി ഉണ്ടാകുന്നു, അയാൾ കൂടുതൽ ചിന്തിക്കുന്നു, അയാള് പല കാര്യങ്ങളും, അയാള് പല പ്രോജക്റ്റുകളും സ്വയം ഉണ്ടാക്കുന്നു, ഏകാന്തതയിൽ ചിന്തിച്ച്. സയന്റിസ്റ്റുകളും അങ്ങനെയാണ്. ഐസൻബർഗ് എന്ന് പറയുന്ന വലിയ ക്വാണ്ടം ഫിസിക്സിന്റെ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് അതിനെ കുറിച്ച് ഒരു പ്രത്യേക വേഷം നടത്തി നോക്കിയപ്പോ പുള്ളി പോയി വളരെ ഏകാന്തതയിൽ കുറെ കാലം ഇരുന്നു, ഒറ്റയ്ക്ക് റിസർച്ച് നടത്തി. അങ്ങനെ ഐസൻബർഗ് തിയറിയപ്പോ, അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴേ ആ എനർജി ഉണ്ടാകത്തുള്ളൂ, ഒറ്റയ്ക്ക് ഇരുന്നാലേ പറ്റും. ചിന്താശീലമുള്ളവർക്ക്, ചിന്താശീലം എന്ന് വെച്ചാൽ ദിവാസ്വപ്നത്തിയിരിക്കുന്നതല്ല, ദിവാസ്വപ്നം എന്ന് പറയുന്ന ചിന്താശീലതയല്ല, വെറുതെ ഇങ്ങനെ എന്താണോ മനോരഥങ്ങളിൽ മുഴുകിയിരിക്കുന്നത് ചിന്താശീലതയല്ല, അതിനെ പറയുന്ന ഓവർ തിങ്കിങ് എന്നാണ്. ഒരു പ്രയോജനമില്ല അല്ലേ, നമ്മളിങ്ങനെ ഓരോരോ ചിന്തകളിൽ മുഴുകി നടക്കും, ആ ചിന്തകളോട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മളൊരു പ്രൊജക്റ്റിനെ കുറിച്ച്, ഒരു അസൈൻമെന്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രയോജനമുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഞാൻ ഈ പറയുന്നൊക്കെ കേട്ടോണ്ടിരിക്കുന്നു, ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നു, പുറത്തിറങ്ങിയതിന് ശേഷം ഈ എക്സ്ട്രാവേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ മുൻനിർത്തി ഞാൻ അതിൽ നിന്ന് എന്തൊക്കെയാ മനസ്സിലാക്കി, ഇപ്പൊ എന്തൊക്കെ എന്റെ മനസ്സിലുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ചിന്താശീലത എന്ന് പറയും. അസ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സ് കറങ്ങി കിടക്കണ സമാധി, അടുക്കള, മറ്റേ ശാരദ, മറ്റേ അടുക്കള, പുതിയ അടുക്കള, പതിയ പഴയ അടുക്കള, ആശുപത്രി, ഡ്രസ്, ഇങ്ങനെ മനസ്സ് പോവുകയാണെങ്കിൽ അതിനെ ഒരു മനോരഥം, അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് ഉപയോഗമാണ്. അവിടെ എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാറുണ്ട്, അത് ചെയ്ത് തീർക്കാൻ വേണ്ടി ചിന്തിച്ച അതൊരു അസൈൻമെന്റ് ആണെങ്കിൽ ഓക്കെ, അല്ല നമ്മളിങ്ങനെ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഈ പരിസരമായിട്ട് ഒരു ബന്ധമില്ലാതെ നമ്മുടെ പൂർവ്വ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കത്തില്ലേ, ഇന്നുമായിട്ട് ഒരു പ്രസക്തിയില്ല. പണ്ട് ജീവിച്ച പോലെ കുട്ടിക്കാലത്തെ കൂടി ചിന്തിക്കാറുണ്ട്, അതൊന്നും പ്രത്യേകിച്ച് ഇന്ന് പ്രയോജനമില്ല. അതൊക്കെ മനോരഥങ്ങളെന്ന് പറയും, ഓവർ തിങ്കിങ് എന്നും പറയും, അത് കൂടുതലായി കഴിഞ്ഞ പ്രശ്നമാണ്. പിന്നെ മാജിക്കൽ തിങ്കിങ് ഉണ്ട്, മാജിക്കൽ തിങ്കിങ് ആ നമ്മള് ഓരോന്നിങ്ങനെ നടക്കാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുകയാണ്, നടക്കാത്ത ഒരിക്കലും നടക്കില്ല, പക്ഷെ നമ്മള് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടുകയാണ്, മാജിക്കൽ തിങ്കിങ്, അത്ഭുതങ്ങളൊക്കെ ചിന്തിക്കുന്ന അവിടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിച്ചാലേ എവിടെയെങ്കിലും എത്തിച്ചേരത്തുള്ളൂ. അതല്ലേ, നമുക്കൊരു അസൈൻമെന്റ് ഉണ്ടെങ്കിൽ ശരി, നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ശരി, അതാണ് യാഥാർത്ഥ്യ ബോധം. എന്നാലും അത് ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ സബ്ജക്ട് വൈസ് ചിന്തിക്കണം. ഇപ്പൊ ഈ പറയുന്ന ഇന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പുറത്തിറങ്ങി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് അതൊരു സബ്ജക്റ്റീവായ തിങ്കിങ് ആണ്. അപ്പോ ഇൻട്രോവേർട്ടായ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നവരാണ്, അങ്ങനെ ചിന്തിച്ച അതിന് ക്രിയേറ്റിവിറ്റി വേണം, അവർക്ക് ആ ചിന്ത കൊണ്ട് എന്തെങ്കിലും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനോ ഉള്ള ആശയങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ തന്റെ തന്നെ ആശയങ്ങൾക്കുള്ള ന്യൂനതകൾ പരിഹരിക്കാനോ ഒക്കെ കഴിയും. ചിന്ത ആ രീതിയിൽ പുരോഗമിച്ചു കഴിഞ്ഞാല് അയാൾക്ക് എന്ത് സംഭവിക്കൂ, ഒരു ചിന്താപരമായ ക്ലാരിറ്റി സംഭവിക്കുന്നു. നമ്മുടെ ചിന്തകൾ ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവ്യക്ത ധാരണകളെ ഉണ്ടാകും, ഒന്നിനെ കുറിച്ചും ഒരു വ്യക്തധാരണ ഇല്ലാതെ അങ്ങനെ സംഭവിക്കും. നമുക്കൊരു വിഷയത്തെ കുറിച്ച് അറിയാമെങ്കിൽ ആ വിഷയത്തെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ വേണം. വ്യക്തമായ ധാരണ എന്ന് വെച്ചാൽ കോൺഫിഡൻസോടുകൂടി അതിനെ കുറിച്ച് ചിന്തിക്കാനും കോൺഫിഡൻസോടുകൂടി അതിനെ കുറിച്ച് പറയാനുമുള്ള വ്യക്തത, അത് വേണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് തന്നെ അതിനെ കുറിച്ച് അറിയില്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ക്ലാരിറ്റി എന്ന് പറയുന്ന ചിന്തയ്ക്ക് വളരെ പ്രധാനമാണ്. അത് ഇൻട്രോവേർട്ട് ആയ ആൾക്കാർക്ക് ഇതൊക്കെ സാധിക്കും, അവർക്ക് അവരുടെ ചിന്തകൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. അതിൽ നിന്ന് അവർക്ക് ഊർജം കിട്ടുമെന്നാ പറയുന്നു ഈ സൈക്കിക് എനർജി. പക്ഷെ എനർജി നിർമ്മിതമാണ്, അവർക്ക് അതിന് ഉന്മേഷവും തെളിച്ചുമൊക്കെ വരും. ഇനി ന്യൂറോ സയൻസ് പറയുന്നത് ഈ പറയുന്ന സൈക്കിക് എനർജി ഒരു മെറ്റഫർ ആണെന്ന് വെച്ചാൽ ഒരു രൂപക അലങ്കാരത്തിൽ പറയുന്നതാണ്. പറയുന്നു ഒരാളെ കുറിച്ച് പറയുന്നു, അയാളൊരു കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? അയാൾ കൊടുങ്കാറ്റാണ്, അതിനാണ് രൂപക അലങ്കാരം മെറ്റഫർ എന്ന് പറയുന്നത്. അവനൊരു തീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റഫറാണ്, അതിനാണ് ഇംഗ്ലീഷിൽ മെറ്റഫർ എന്ന് പറയുന്നത് രൂപകം. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, അവനൊരിക്കലും തീയാകത്തില്ല. ഇപ്പോ ഈ സൈക്കിക് എനർജിന്ന് യുങ് പ്രയോഗിച്ചത് ഒരു മെറ്റഫറായിട്ടാണെങ്കിലും ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് ചെന്നു, അമ്പലത്തിൽ ചെന്നു, അവിടെ ചെന്നപ്പോ എനിക്ക് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആ സ്ഥലത്ത് ചെന്നപ്പോ എന്റെ മനസ്സിനുള്ള ഉന്മേഷമുണ്ടായി, ആത്മവിശ്വാസം ഉണ്ടായി, സന്തോഷമുണ്ടായി, എന്തോ മനസ്സിലുണ്ടായിരുന്ന വറിയൊക്കെ മാറി. ഇപ്പൊ സംഭവിക്കുന്ന എന്താണ്, ഇതുകൊണ്ട് എന്റെ ബ്രെയിനിൽ സൂക്ഷ്മമായ ഊർജ പ്രവാഹങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് അതിനെ ആൽഫ ബീറ്റ ഇങ്ങനെയൊക്കെ അളക്കാൻ പറ്റും. ഇജി പോലെയുള്ള ആധുനികമായി ഇജി എം ജി എഫ് എം ആർ ഒക്കെ ഉപയോഗിച്ച് അത് അളക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിനിലെ മൈക്രോ എനർജി അതിനെ മെഷീൻ ഉപയോഗിച്ച് അളക്കാൻ പറ്റും. ബയോ എനർജി എന്നും പറയും നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ ശരിക്കും എന്താണ്, നമ്മള് പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് നെഗറ്റീവായ എനർജി ഒന്നുമില്ല, ഉന്മേഷമാണെങ്കിലും ആ ഉന്മേഷം നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കും, അതിനെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്നാ പറയും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്നാ പറയും. നമ്മുടെ ബ്രെയിനെ ബാധിച്ചിട്ട് ബ്രെയിനിനെ അപ്പൊ അളന്നു നോക്കി ഈ മെഷീൻ ഉപയോഗിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവിടെ ഉള്ള ആ മൈക്രോ എനർജി ഹെഡ്സിലാണ് നടക്കുന്നത്, നടക്കാൻ പറ്റുന്നത് യൂണിറ്റ് ഹെഡ്സ് എന്ന് പറയും. ശരിക്കും ഒരു മെഷീൻ ഉപയോഗിച്ച് അളന്നു എടുക്കാൻ പറ്റും. അപ്പൊ നേരിട്ടല്ലെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഊർജ പ്രവാഹത്തെ അളക്കാൻ പറ്റും. പക്ഷേ ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് അത് മെഷറബിൾ അല്ലാത്തതുകൊണ്ട് അതൊരു എനർജി അല്ല, അതൊരു മെറ്റഫർ മാത്രമാണ്, ഒരു ആലങ്കാരിക ശബ്ദപ്രയോഗം. എനർജി എന്ന് പറഞ്ഞാൽ ഏതായാലും എന്തായിരിക്കും, അത് മെഷറബിൾ ആയിരിക്കും എന്നാലേ പറ്റും ഏതെങ്കിലും തരത്തിൽ. അത് ഒരു ഭൗതികമായ യാഥാർത്ഥ്യമാണ്, ഭൗതിക വസ്തുവാണ്. ഉദാഹരണം ഇലക്ട്രിസിറ്റി ഒരു ഭൗതികമായ യാഥാർത്ഥ്യമാണ്, അത് മെഷറബിൾ ആണ്, അതൊരു ഊർജമാണ്, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയും. നമുക്കൊരു ചെറിയ സാധനം ഉപയോഗിച്ച് അത് അളക്കാം അതിന്റെ അളവ്. അത് നമ്മുടെ ബ്രെയിനിൽ അളക്കാനും പറ്റും, അതിന്റേതായ ഉപകരണം. അതാണ് ന്യൂറോ സയൻസ് അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുകയും അവിടെ അതിന്റേതായ ബയോ എനർജി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ യുങ് പറഞ്ഞ എക്സ്ട്രാവേർട്ട് ഇൻട്രോവേർട്ട് ബയോവേർട്ട് എന്ന് പറഞ്ഞ ഈ മൂന്നെണ്ണത്തിൽ നിന്നും ഈ ശാസ്ത്രജ്ഞന്മാര് പിന്നീട് എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്ന ഒന്നിനെടുത്ത് അതാണ് ഇവിടെ ഈ പേഴ്സണാലിറ്റി ട്രേറ്റിൽ പറയുന്ന എക്സ്ട്രാവേർഷൻ, അത് ചുരുക്കി പറഞ്ഞാൽ ബഹിർമുഖത്വം എന്ന് വേണമെങ്കിൽ പറയാം. അതില് ഹൈ, മീഡിയം, ലോ, ഈ മൂന്നുണ്ട്. അതൊരു സ്പെക്ട്രമായി, അത് ഒരു വ്യക്തിത്വത്തിന്റെ സവിശേഷതയാണ്. അത് നമുക്ക് നമ്മളീ മനസ്സിലാക്കാം. നമ്മൾ എക്സ്ട്രാവേർഷൻ നമ്മൾ ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ അത് മനസ്സിലാക്കാൻ പറ്റും.